അതൊരു വിധി ആരും വിധിക്കുന്നതായിരിക്കാൻ പാടില്ല, ഓർഡർ ആയിരിക്കാൻ പാടില്ല. ഒരാൾ ഓർഡർ ചെയ്തിട്ട് നമ്മൾ ചെയ്താൽ അതൊന്നും കർമ്മയോഗമാകത്തില്ല. ഗീതയിൽ കർമ്മയോഗത്തിൽ ഇവിടെ വരുന്ന പ്രശ്നം അതാണ്. ഒരാൾ ഓർഡർ ചെയ്യുന്നു ചെയ്യടാ, അങ്ങനെ ചെയ്താൽ ഒരാൾക്ക് കർമ്മയോഗം ചെയ്യാൻ പറ്റില്ല. അപ്പോ യുദ്ധത്തിന് ഓർഡർ ചെയ്യണം, ചെയ്തേ പറ്റും. അങ്ങനെ അത് കർമ്മയോഗമാകത്തില്ല. അവിടെ സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ കർമ്മയോഗമാകത്തില്ല. പഴയകാലത്ത് അങ്ങനെ മനുഷ്യനെ കുറിച്ചൊന്നും ബോധമില്ലായിരുന്ന ഒരു കാലത്ത് ആണ് അങ്ങനെ ഓർഡർ ചെയ്തിട്ട് യുദ്ധം ചെയ്യിക്കുന്നു. അപ്പൊ ഇത് പിൽക്കാലത്ത് ഗീതയൊക്കെ വ്യാഖ്യാനിച്ച് പലർക്കും മനസ്സിലായി ഇതില് ഇത് ശരിയാവില്ലെന്ന്. പറയുന്ന പോലെയൊന്നും കർമ്മയോഗമൊന്നും നടക്കത്തില്ലെന്ന് മനസ്സിലായി. അതുകൊണ്ട് അവർ പിന്നെ ഇത് വ്യാഖ്യാനിക്കുന്ന എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ അവനവന്റെ ഉള്ളിൽ നടക്കുന്ന യുദ്ധമാണെന്നാണ്. യുദ്ധം പുറമേ ഇല്ല, യുദ്ധം നടക്കുന്നത് ഉള്ളിലാണ്. ഉള്ളില് ദേവന്മാരും അസുരന്മാരും ഉള്ളിലാണ്, നന്മയും തിന്മയും ഉള്ളിലാണ്, ശരിയും തെറ്റും ഉള്ളിലാണ്, ധർമ്മവും അധർമ്മവും ഉള്ളിലാണ്. അത് തമ്മിലുള്ള ഒരു യുദ്ധത്തെയാണ് ഇവിടെ ചിത്രീകരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോ എല്ലാ മനുഷ്യരുടെയും ഉള്ളില് ധർമ്മവും അധർമ്മവും നന്മയും തിന്മയും ശരിയും തെറ്റും എല്ലാം കടന്നു വരും. പക്ഷെ അവിടെയും ഈ യുദ്ധം എന്ന് പറയുന്നത് അവിടെയും ശരിയാകത്തില്ല. നമ്മുടെ ഉള്ളിൽ നമ്മൾ ഒരു യുദ്ധം ചെയ്യുക എന്ന് വെച്ചാൽ അത് ഒരുത്തൻ അവനോട് തന്നെ യുദ്ധം ചെയ്യുകയാണ്. അവൻ അവനോട് യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നത്തിലേക്ക് പോകും. അവനവനോട് തന്നെ യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ ആര് ജയിക്കുന്നു ആര് തോക്കുന്നു. തൻ്റെ ഉള്ളിലാണ് യുദ്ധം നടക്കുന്നതെങ്കിൽ താൻ തന്നോടല്ലേ യുദ്ധം ചെയ്യുന്നു. എന്തുകൊണ്ട് ഇത് എന്ത്, രണ്ടും തൻ്റെ ഉള്ളിലാണ് ഉള്ളത്. തൻ്റെ ഉള്ളില് യുദ്ധം ചെയ്യുമ്പോൾ അതിലാര് ജയിക്കും ആര് ജയിക്കും, ജയിച്ചാലും താൻ തന്നെ തോറ്റാലും താൻ തന്നെ. അപ്പോ തൻ്റെ പ്രകൃതിയോട് യുദ്ധം ചെയ്യുക എന്ന് പറയുന്നത് അതും ശരിയായ കാര്യമില്ല. അത് യുദ്ധം അവിടെ നടക്കില്ല. യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രകൃതിയോട് നമ്മൾ യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ ആത്യന്തികമായി സംഭവിക്കുന്നത് ഡിപ്രഷൻ. ഡിപ്രഷനിലപ്പുറം ഒന്നും സംഭവിക്കില്ല, ഡിപ്രഷനിലേക്ക് പോവാം. എന്തുകൊണ്ട്? തൻ്റെ പ്രകൃതിയെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ഈ ആ നമ്മൾ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നത് നമ്മുടെ പ്രകൃതിയാണ്. അങ്ങനെ പറയുന്നതിന് കാരണം ഗീതയിൽ തന്നെ അങ്ങനെ വേണമെങ്കിൽ പറയുന്ന സ്ഥലങ്ങളുണ്ട്, ഗീതയിൽ തന്നെ മറുവശവും പറയുന്നുണ്ട്. രണ്ട് ഗീതയിൽ തന്നെയുണ്ട്. ഇപ്പൊ രണ്ടും കണക്കിലെടുക്കണം. ഹങ്കാരം ആശ്രിത്യ യോസ്യതി മന്യസേ പ്രകൃതി. നീ നിന്റെ അഹങ്കാരം കൊണ്ട് ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാ മിഥ്യേഷ വ്യവസായം യാതൊരു പ്രയോജനമില്ലാതെ കൊണ്ട് പ്രകൃതിത്വം നിയോക്ഷ്യസി. അപ്പൊ ജാതി അങ്ങ് വിടുക എന്നിട്ട് അർജുനന്റെ പ്രകൃതമാണെന്നെടുക്കുക. അർജുനനൊരു പ്രകൃതമുണ്ട്, അർജുനൻ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ. അയാളുടെ പ്രകൃതമെന്ന് പറയുന്ന യുദ്ധം ചെയ്യുകയാണ്. അങ്ങനെ ഒരു പ്രകൃതം ആണെങ്കിൽ പ്രകൃതി എന്ന് പറയുന്നതിലൂടെ നമ്മുടെ ആചാര്യന്മാരൊക്കെ വ്യാഖ്യാനിക്കുന്നു വാസനയെന്നാണ്. അപ്പോ അങ്ങനെ ഒരു വാസനയാണ്, ദൃഢവാസന ഒരാൾക്കുണ്ടെങ്കിൽ മിഥ്യ ഞാൻ ചെയ്യില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. നമ്മുടെ മനസ്സിലേതെങ്കിലും ഒരു വാസന വളരെ ദൃഢമായിട്ടുണ്ട്, അപ്പോ അതിനെ നിങ്ങൾക്ക് അങ്ങനെ കണ്ണടച്ച ഇരുട്ടാവുന്ന സംഗതിയല്ല. ആ വാസനയ്ക്ക് വിധേയനായി നീ പ്രവർത്തിച്ചേ പറ്റുമെന്നാണ്. പ്രകൃതി ത്വം നിയോക്ഷിതി, നിന്റെ പ്രകൃതി നീ എന്താണോ ആഗ്രഹിക്കാത്തത് അത് നിന്നെ കൊണ്ട് ചെയ്യിക്കും. എനിക്കിപ്പോ എന്റെ പ്രകൃതി എന്റെ ഉള്ളിലൊന്നും ഇരിപ്പുണ്ട്, അതിനനുസരിച്ച് പോകണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. പക്ഷെ ആ പ്രകൃതി നിന്നെ കൊണ്ടത് ചെയ്യിക്കും എന്നാണ്. ഇതാണ് പറയുന്നത്. അപ്പൊ പിന്നെ അങ്ങനെയുള്ള ഒരു പ്രകൃതിയോട്, അങ്ങനെ ഒരാൾക്കാണ് ഒരു പ്രകൃതി. അപ്പോൾ ആ പ്രകൃതിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് ഗീതയിലെ സന്ദർഭം അതാണ്. അയാൾ ജാതിയെക്കുറിച്ച് ചിന്തിക്കരുത്, അവിടെ മനുഷ്യന്റെ പ്രകൃതിയെക്കുറിച്ച് ചിന്തിക്കും. അപ്പോൾ അയാൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത്, അതാണ് സന്യാസം. ആ പ്രകൃതിക്കനുസരിച്ച് മുമ്പോട്ട് പോകാൻ കഴിയാത്തതുകൊണ്ട് അയാൾ പൂർണ്ണമായും ആ പ്രകൃതിയെ നിന്ന് ഒഴിഞ്ഞു മാറി, അതാണ് സന്യാസം. പറയുന്നു അവിടെ പരാജയപ്പെടുമെന്നാണ് പറയും. അതാണ് മനുഷ്യന് സന്യാസം പരാജയപ്പെട്ടു. അപ്പോൾ എന്തുകൊണ്ട് സന്യസിക്കണമെങ്കിൽ സന്യാസത്തിന് അനുകൂലമായൊരു പ്രകൃതി വേണം, സംസ്കാരം വേണം, വാസന വേണം. അതല്ലെങ്കിൽ അവിടെ പരാജയപ്പെട്ടു, സാധിക്കില്ലെന്നാണ്. അത് ശരിയുമാണ് സാർ, നമ്മൾ നോക്കിയറിയാം. ഗുരുവിന്റെ സംസ്കാരം, അവന്റെ വാസന, അങ്ങനെ ഈ സന്യാസം എന്ന് പറയുന്ന ഒരു ജീവിതത്തിന് അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ അവന് അത് വലിയ പരാജയമായിരിക്കും. അവനവന് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അവന്റെ പ്രകൃതി ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്, അവന്റെ വാസനയാണ്. പ്രകൃതിക്ക് പ്രകൃതി സ്വഭാവം, ഇതിനൊക്കെ ഗീതയിൽ ആചാര്യന്മാർ കൊടുക്കുന്ന വ്യാഖ്യാനം വാസന എന്നാണ്. സംസ്കാരം, വാസന എന്നൊക്കെ. സദൃശം ചേഷ്ടതേ സുസ്യ പ്രകൃതിയർ ജ്ഞാനവാനപി പ്രകൃതിം യാന്തി ഭൂതാനി വിഗ്രഹക്കും കരിഷ്യതി. സ്വസ്യ പ്രകൃതി, അവനവന്റെ ആ പ്രകൃതി അല്ലെങ്കിൽ സ്വഭാവം, അതിനനുസരിച്ചിട്ടാണ് ആരായാലും. എല്ലാവർക്കും ഒരു പ്രകൃതിയാണ്, ആ പ്രകൃതിക്ക് അനുസരിച്ചിട്ടായിരിക്കും സദൃശം ചേഷ്ടത. അതിനനുസരിച്ച് ഒരാൾക്ക് പ്രവർത്തിക്കാൻ പറ്റും. നിങ്ങളിനി ബാഹ്യമായി എന്തൊക്കെ നമ്മൾ വേഷം കെട്ടിയാലും, ബാഹ്യമായിട്ട് എന്തൊക്കെ കാണിച്ചു കൂട്ടിയാലും ശരി, അവനവന്റെ ഒരു സംസ്കാരം ഉണ്ട്, അതനുസരിച്ച് അതാണ് പ്രവർത്തിക്കാൻ പറ്റൂ. അത് ആ അതിന് ആര്, ജ്ഞാനവാനവി എല്ലാ കാര്യങ്ങളും ഈ തത്വജ്ഞാനമൊക്കെ ഉള്ള ഒരാളായാലും ശരി, തത്വജ്ഞാനമുള്ള ഒരാളാണെങ്കിലും ശരി, അവന്റെ പ്രകൃതിക്കനുസരിച്ച് അവന് പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ. പ്രകൃതിയും യാന്തി ഭൂതാനി പറയുന്നു. എല്ലാ ജീവികളും അവരുടെ പ്രകൃതിയെ അനുസരിക്കുന്നു. ഓരോരോ പ്രകൃതിക്കനുസരിച്ചാണ് എല്ലാ ജീവജാലങ്ങളും പോകുന്നു. ഇത് പഴയകാലത്ത് പറഞ്ഞിരുന്ന അവിടെ പ്രകൃതി എന്ന് വെച്ചാൽ ഒരു സംസ്കാരം, വാസന എന്നാണ്. അപ്പോ ഇതിന് പഴയകാലത്ത് ഈ 2000 വർഷം മുമ്പ് മനുഷ്യൻ കണ്ടെത്തിയ സമാധാനം, ഇതൊരു യാഥാർത്ഥ്യമാണ്. എല്ലാവരും അവനവന്റെ സ്വഭാവം, നിങ്ങൾ പിന്നെ ഒരാളെ ചൂണ്ടിക്കാണിച്ചിട്ട് അയാൾ എന്താ ഇങ്ങനെയായി പോയത് എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ തിരിച്ച് നമ്മളെ ചൂണ്ടി ഇത് തന്നെയാണ് പറയുന്നത്, ഇയാളെന്താ ഇങ്ങനെയായി പോയത് അല്ലേ. പരസ്പരം നമ്മളെപ്പോഴും വിരൽ ചൂണ്ടി പറയുന്ന ഇത് തന്നെയാണ് ഓരോരുത്തരും. അപ്പോ അത് ഒരാളുടെ പ്രകൃതി. അതിനെ കുറിച്ചാണ് ഈ പറയുന്നത്. ഈ പറയുന്ന അതിനെ കുറിച്ചാണ്, ശ്രദ്ധിച്ചു കേൾക്ക്. മനസ്സാകുന്ന കുരുക്ഷേത്ര ഭൂമിയുടെ കാര്യമായി പറയുന്നു, ഗീതി എന്ത് പറഞ്ഞിരിക്കുന്നു എന്നാണ്. അപ്പോ ഒരു തത്വജ്ഞാനിയാണെങ്കിലും എന്ത് ചെയ്യുന്നു, അവന്റെ വാസനയ്ക്കനുസരിച്ചാണ് പോകുന്നത്. അത് തത്വജ്ഞാനിയുടെ കാര്യമില്ല. പ്രകൃതി യാന്തി ഭൂതാനി സർവപ്രാണികളും അവനവന്റെ വാസനയ്ക്കനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ആധുനിക കാലത്ത് ഇതിനെയാണ് പരിണാമ സിദ്ധാന്തം എന്ന് പറയുന്നത്. പരിണാമ നിയമം അനുസരിച്ച് എല്ലാ പ്രാണികളും എന്ത് ചെയ്യുന്നു, അതാതിന്റെ പ്രകൃതിക്കനുസരിച്ചാണ് പോകുന്നത്. ഇതിനാണ് അവർ നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത്. പഴയകാലത്ത് പറയുന്നു ഇതാണ് കർമ്മസിദ്ധാന്തം. കർമ്മസിദ്ധാന്തം 2000 വർഷങ്ങൾക്ക് മുമ്പുള്ളത് മനുഷ്യന്റെ ഭൗതിക വിജ്ഞാനത്തിന്റെ ശൈശവകാലത്ത് ഉള്ളത്. ആധുനിക മനുഷ്യന്റെ ഒരുപാട് പരിണാമ പ്രക്രിയയിലൂടെ പുരോഗതിയെ പ്രാപിച്ച ഒരുപാട് വിജ്ഞാനമൊക്കെ ആർജിച്ച ആധുനിക മനുഷ്യന്റെ ചിന്തയാണ് പരിണാമം. ഇത് ഇതിന്റെ വ്യത്യാസം. അത് ഏത് ശരി തെറ്റെന്നുള്ളതല്ല, ഇത് ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ രണ്ടും തമ്മിലൊരു കാര്യമായ വ്യത്യാസമുണ്ട്. എന്താണ്? വിജ്ഞാനത്തിൽ ഒരുപാട് പരിണാമങ്ങളൊക്കെ സംബന്ധിച്ച ആധുനിക മനുഷ്യൻ, അവന്റെ ചിന്തയാണ് എന്ത്? പരിണാമ ചിന്ത. അവിജ്ഞാനത്തിന്റെ ശൈശവാവസ്ഥയിലുണ്ടായിരുന്ന പ്രാകൃത മനുഷ്യൻ, അവരുടെ ചിന്തയാണ് എന്ത്? കർമ്മസിദ്ധാന്തം. അത് ഏതാണ് ശരി തെറ്റെന്നൊന്നും എനിക്കറിയത്തില്ല. ഇങ്ങനൊരു വലിയൊരു വ്യത്യാസമുണ്ട്. മനുഷ്യൻ എവിടെ നിൽക്കുന്നു എന്നതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോഴെന്നാണ്, എവിടെ നിന്ന് കൊണ്ടാണ് ഒരു കർമ്മസിദ്ധാന്തം അവതരിപ്പിച്ചത്, ഇന്നെവിടെ നിന്നുകൊണ്ടാണ് അവൻ പരിണാമ സിദ്ധാന്തത്തെക്കുറിച്ച് പറയുന്നത് എന്നുള്ള ആ വ്യത്യാസമാണ്. ആ വ്യത്യാസം നമ്മുടെ ചുറ്റുപാടും കാണുന്ന വ്യത്യാസമാണ്. അവിജ്ഞാനത്തിന്റെ അന്തരത്തിലാണ് ഇത് രണ്ടും. എന്തായാലും ശരി, രണ്ടു കൂട്ടരും പറയുന്ന ഒന്ന് തന്നെ. ആ പറയുന്ന സിദ്ധാന്തത്തിന് വ്യത്യാസമില്ല. എന്താണ്? പ്രകൃതിം യാന്തി ഭൂതാനി. ആ ഒരു ഭാഗത്തൊരു വ്യത്യാസം. എല്ലാവരും എന്ത് ചെയ്യുന്നു? അവരുടെ പ്രകൃതിക്കനുസരിച്ച് പോകുന്നു. നിഗ്രഹ കിം കരിശരി പറയുന്നു. ഇതിനെ നിഗ്രഹിക്കുക, അതാണ് നിങ്ങൾ പറയുന്ന യുദ്ധം, ആന്തരിക യുദ്ധം. അതാണ് നിഗ്രഹം. നിഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെന്താ ശ്രമിക്കുന്നത്? ആന്തരികമായ നമ്മുടെ പ്രകൃതിയോട് നമ്മൾ യുദ്ധം ചെയ്യുകയാണ്. കിം കരിശരി, എന്ത് പ്രയോജനമെന്നാണ്? യാതൊരു പ്രയോജനമില്ല. മഹാഭാരത യുദ്ധമാണെങ്കിലേ പുറത്ത് നടന്നു കഴിഞ്ഞാൽ 10 പേര് അറിയും. ഒരു യുദ്ധം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് പേരറിയും. നമ്മുടെ ഉള്ളിലാണ് മഹാഭാരത യുദ്ധമാണെങ്കിൽ ആരും അറിയത്തില്ല, അത്രയൊരു ഗുണമേ ഉള്ളൂ. മറ്റൊരാൾക്ക് അത് അറിയാൻ പറ്റില്ല. അവനവന്റെ എന്തായിരിക്കും? സീക്രട്ടായിരിക്കും. ഇതെല്ലാ പേരെ രണ്ടും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. രണ്ടടുത്തായാലും ഫലം എന്താ സംഭവിക്കുന്നത്? കിം കരിശരി, ഡിപ്രഷൻ തന്നെ. അവിടെ ധർമ്മപുത്രർക്കും എന്താ സംഭവിച്ചത്? ഡിപ്രഷനാണ് അവസാനം. പാണ്ഡവന്മാരെല്ലാം ഡിപ്രഷനാണ്. ഡിപ്രഷന്റെ ലക്ഷണം എന്ത്? ഡിപ്രഷന്റെ അവസാനത്തെ പ്രയോഗമാണ് സൂയിസൈഡ്. അതിനാണ് അവസാനം അവർ യാത്ര തിരിച്ചത്. ഡിപ്രഷൻ കൊണ്ടാണ് അവസാനം എന്ത് ചെയ്യുന്നത്? എല്ലാവരും പോയി. പാവപ്പെട്ട കുന്തിയും ധൃതരാഷ്ട്രവും എല്ലാവരും പോയി. എല്ലാവരും കാട്ടിപ്പോയി. കുറേ പേര് മലയിലൊക്കെ കയറി മറിഞ്ഞു വീണ് ചത്തു. കുറേ പേര് പിന്നെ തീ പിടിച്ച് ചത്തു. എല്ലാവരും അത് ഈ കൂട്ടത്തിൽ പെട്ട് കഴിഞ്ഞാൽ ഇതിൽ പങ്കെടുക്കാത്ത ആളും ഇതൊരു ഇതിലൊന്നും പെട്ട ആളല്ല. പുള്ളിയും പൊട്ടുപോയി, കൂട്ടത്തിൽപ്പെട്ടു. ആ ഇതൊക്കെ കണ്ടു നിന്ന്, ഇത് കണ്ടു നിന്നാൽ തന്നെ നല്ലവരുടെ മനസ്സ് തന്നെ തളർന്നു പോകും. മനസ്സ് തളർന്നു പോകും. അപ്പോൾ ഇത് ഈ ആന്തരിക പ്രകൃതിയുടെ ഒരാൾ യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ പറയുന്നത് കിം കരിശ്ശേരി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? എന്ത് പ്രയോജനമെന്നാണ്, എന്ത് ചെയ്യാനാണെന്നാണ്? നിങ്ങളുടെ പ്രകൃതിയോട് യുദ്ധം ചെയ്തിട്ട് സാധിക്കില്ല എന്നാണ്. അതുകൊണ്ടാണ് എന്ത്, അത് ഈ സംസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഈ വ്യാഖ്യാതാക്കളൊക്കെ പറയുന്ന ഈ സ്വഭാവം പ്രകൃതിയെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു സംസ്കാരമുണ്ട്. അവർ പറയുന്നു ഈ സംസ്കാരം എന്ന് പറയുന്നത് നമ്മൾ ജനിക്കുമ്പോൾ അത് പ്രകടമാകുന്നതെന്നാണ്. അതാണ് അത് ഈ ജനിക്കുമ്പം പ്രകടമാകുന്നതിന് വേണ്ടി ഇത് എവിടെ ഇരുന്നു അത് അറിയാത്തതുകൊണ്ട് അവർ പറയുന്നു എന്താണ് ഇതൊരു പൂർവ്വ ജന്മത്തിലിരുന്നതാണ്. അത് പറയുന്നത് ഇത് ഈ ഉള്ളിൽ നിന്ന് ഇതിങ്ങനെ പുറത്തേക്ക് വരുന്നത് എങ്ങനെ എന്നുള്ളതാണ്. കാരണം ഓരോരുത്തരും ഓരോ പ്രകൃതി തന്നെ ജനിക്കുന്നു. പല നമുക്കറിയാം എന്താണ് ജനിച്ച് വളർന്നു വരുന്നതനുസരിച്ച് തന്നെ അവരിൽ ചില സ്വഭാവവിശേഷതകളും കാണുന്നുണ്ട്. എല്ലാ പ്രാണികളും എന്ന് പറയുമ്പോൾ എന്താണ് പശു പശുവായി ജീവിക്കുന്നു, പക്ഷി പക്ഷിയായി ജീവിക്കുന്നു, മനുഷ്യൻ മനുഷ്യനായി ജീവിക്കുന്നു, ആണാണായി, പെണ്ണ് പെണ്ണായി, അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡറായി, എന്തായാലും ശരി ജനിക്കുമ്പോൾ തന്നെ അവനെന്തോ സംഭവിക്കുന്നുണ്ട്. അപ്പൊ ജനിക്കുമ്പോൾ തന്നെ സംഭവിക്കുന്ന എന്ത് സംഭവിക്കുന്നു? അപ്പോൾ നമ്മുടെ ആചാര്യന്മാർ പറയുന്ന ഒരു അഭിവ്യക്തി സംഭവിക്കുന്നു, ഉള്ളിലിരുന്ന എന്തിനോ ഒരു പ്രകടഭാവം വരുന്നു എന്നാണ്. അഭിവ്യക്തി എന്ന് വെച്ചാൽ അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? കൃത്യമായി ഇവരെല്ലാം പറയുന്ന എന്താണ്? ജന്മം കൊണ്ടാണ്, ജന്മം കൊണ്ട് സംഭവിക്കുന്നു. അങ്ങനെ പറയാൻ ഒരു കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതിയെ നിരീക്ഷിച്ചിട്ടാണ് അല്ലേ. നമ്മുടെ നെല്ല് പത്തായത്തിലിരുന്നു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കുന്നില്ല, അതങ്ങനെ തന്നെ ഇരിക്കുന്നു, അതിന് യാതൊരു വ്യത്യാസം സംഭവിക്കുന്നു. പക്ഷേ അതിനെ കൊണ്ടൊന്ന് നിലത്തിട്ട് കഴിഞ്ഞാൽ വെള്ളവും വളവും കൊന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? പെട്ടെന്നൊരു മാറ്റം വരുന്നു, എന്താണ് സ്പ്രൗട്ട് ചെയ്യുന്നു. അപ്പൊ ഇത് കണ്ടിട്ടാണ് അവർ പറയുന്നത് ജന്മം കൊണ്ട് ഒന്ന് ജനിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, എന്തൊക്കെ അതിൻ്റെ അകത്തൊന്ന് പുറത്തു വരും, ഇതെങ്ങനെ വരുന്നു, ഇതിനെന്താ കാരണം? അപ്പോ അവർ പറയുന്നത് എന്താണ്, ഇതിങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ പൂർവ്വജന്മത്തിൽ ഇങ്ങനെ വരുന്ന ഓരോ ജന്മത്തിനും ഓരോ ജന്മത്തിലും എന്ത് വേണം? പൂർവ്വജന്മം ഉണ്ടായിരിക്കണം. അപ്പൊ അവർക്ക് അവർ ഭാഗ്യവാന്മാരാണ്. കാരണം ഒന്ന് അവർക്ക് അമീബയെക്കുറിച്ചും ബാക്ടീരിയയെക്കുറിച്ചും ഒന്നും ഒരു അറിവില്ലായിരുന്നു, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ പൂർവ്വജന്മം അവർക്ക് തേടിപ്പോകേണ്ടി ഒന്നിന്. അപ്പൊ ഇത് ഓരോ ബാക്ടീരിയയും ഓരോ അമീബയും വൈറസിൻ്റെ കാര്യം പോട്ടെ, അത് തർക്കമുള്ള കാര്യമാണ്. ഇതിൻ്റെയൊക്കെ ഇതിങ്ങനെ വരുന്നതിന്, ഇങ്ങനെ ജമ്പ് ചെയ്യുന്നതിന് എന്ത് വേണം? ഒരു പൂർവ്വജന്മം വേണം. അതിനുത്തരം ആധുനിക ശാസ്ത്രത്തിലേ ഉള്ളൂ. മറ്റത് നമുക്ക് വിശ്വസിക്കാം. ആ വിശ്വാസം എന്ന് പറയുന്നത് മനുഷ്യന്റെ അറിവില്ലായ്മയിൽ നിന്നുണ്ടായതാണ്. ശരിക്കും അവൻ അറിയത്തില്ല ഇതെങ്ങനെയാ സംഭവിക്കുന്നത്. ഒരു വിത്തിൽ നിന്ന്, വെറും ഉണങ്ങിയിരിക്കുന്ന ഒരു നെൽവിത്തിൽ നിന്ന് എങ്ങനെയായി നെല്ലുണ്ടായത്, ഒരാൽവിത്തിൽ നിന്ന് എങ്ങനെയാ ആലുണ്ടായത്. അപ്പൊ അവർ പറയുന്ന അവിടെ ഒരു ഒന്ന് പ്രകടമായി, അതിനാണ് അവർ സംസ്കാരവും പറയും. ഈ ആൽവിത്ത് കഴിഞ്ഞ ജന്മത്തെ ആരായിരുന്നു? ആരോ ആയിരുന്നു, ആരെന്ന് പറയാൻ പറ്റില്ല, ആരോ ഒരാളായിരുന്നു. പതിനായിരക്കണക്കിന് ആൽവിത്തുകള് ഇങ്ങനെ വന്നിട്ട് ഇത് ഓരോ ആൽവിത്തും ആരോ ആയിരുന്നു, ആരെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. ഈ നമ്മൾ ഈ പുനർജന്മം അല്ലെങ്കിൽ എന്നൊക്കെ പറയുമ്പോൾ അത് മനുഷ്യനിൽ ഒതുങ്ങുന്ന ഒരു സംഗതിയല്ല, എല്ലായിടത്തും അത് കൊണ്ടുവരേണ്ടി വരും. അമീബ മുതൽ ആൽവിത്ത് വരെ കണക്കിലെടുത്താലേ ഇതിന് സിദ്ധാന്തം സമർത്ഥിക്കാൻ പറ്റും. അവിടെ നമ്മൾ അത് വിശ്വസിക്കുക. കാരണം വിശ്വാസം എന്ന് പറയുന്നത് എവിടെയാ വരുന്നത്? എവിടെയാണോ മനുഷ്യന് ബോധമില്ലാതെ വരുന്നത് അവിടെയാണ് അവൻ വിശ്വാസത്തെ അവലപ്പിക്കുന്നത്. ബോധം അറിവില്ലാതെ വരുന്നിടത്താണ് അവൻ എന്തിനെ ആശ്രയിക്കുന്നത്? വിശ്വാസം. കാരണം ഇതിപ്പോ ഇതെന്താണ് ഈ സാധനം വിശ്വസിക്കേണ്ട ആവശ്യമുണ്ടോ? എന്തുകൊണ്ട് അറിയാം, പ്രശ്നം തീർന്നു, ഉത്തരം വളരെ സിമ്പിളാണ് അല്ലേ. പക്ഷെ ഇത് ഒരു അന്യഗ്രഹ ജീവി ഇങ്ങോട്ട് വരികയാണ്, അവനത് കണ്ടിട്ട് മനസ്സിലാകുന്നില്ല എന്താണ്. അപ്പോൾ അവൻ എന്തെങ്കിലും വിശ്വസിക്കും, നമ്മൾ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ. അവൻ വിചാരിക്കും ചിലപ്പോൾ ഇതായിരിക്കും ഇവിടുത്തെ മനുഷ്യർ ഭക്ഷിക്കുന്ന സാധനം എന്ന് വിചാരിക്കും. അപ്പോൾ അവനത് വിശ്വസിക്കും. എവിടെയാണോ അറിവില്ലായ്മയുള്ളത് അവിടെയാണ് മനുഷ്യന് വിശ്വാസം വരുന്നത്. എവിടെയാണോ അറിവ് വരുന്നത് അവിടെ വിശ്വാസത്തിൻ്റെ കഥ കഴിച്ചു. പിന്നെ പിന്നെ ഉണ്ടാകുന്ന അവൻ്റെ ആ മനോവൃത്തിയാണ് അറിവെന്ന് പറയുന്നത്. ആ മനോവൃത്തി ഉദിക്കാതിരിക്കുമ്പോൾ അവനിൽ വരുന്ന ഒരു മറ്റൊരു ഇതെല്ലാം മനോവൃത്തികളാണ്, അതാണ് വിശ്വാസം. അപ്പോൾ ഈ ആന്തരിക പ്രകൃതിയെക്കുറിച്ച് പറയുന്നതാണ് എന്താണ് അത് നിഗ്രഹിക്കുക എന്ന് പറയുന്നത് ആ വാസനകളെ അത് നിഗ്രഹിക്കാൻ പറ്റില്ല. കാരണം അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പോൾ എനിക്കൊരു പ്രകൃതിയുണ്ട്. ഇപ്പോൾ എനിക്ക് ഒരു പ്രകൃതി പുരുഷ പ്രകൃതിയാണ്. ഞാൻ എന്തുകൊണ്ട് പുരുഷനായി ജനിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പഴയ ഇതനുസരിച്ച് എന്നിലിരുന്ന പുരുഷ സംസ്കാരമാണ് എന്ന് പറയും. എന്നിൽ ഉണ്ടായിരുന്നത് ഞാൻ ജനിക്കുമ്പോൾ പ്രകടമായത് എന്താണ്? പുരുഷ സംസ്കാരമാണ്. അത് എവിടെ പ്രകടമായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈഗോട്ടിലാണോ എന്ന് ചോദിച്ചാൽ അതൊന്നും അവർക്ക് പറയാൻ പറ്റില്ല. എവിടെയോ എപ്പോഴോ പ്രകടമായി. എന്തായാലും ഒരു ബീജസങ്കലനം നടക്കണം, അല്ല എന്തായാലും സംഗതി ഉണ്ടാകത്തില്ല. അത് എവിടെയാണ്? അത് ഇത് പ്രകടമായത് അവരെന്തായാലും അണ്ഡം, സ്ത്രീയുടെ അണ്ഡത്തിൽ നിന്ന് പ്രകടമായെന്ന് പറയത്തില്ല. കാരണം അവിടെ എപ്പോഴും പുരുഷനാണ് മേൽക്ക്. വേണ്ടി വന്നാൽ പറയും അത് പുരുഷന്റെ ബീജത്തിൽ പ്രകടമായെന്ന് വരും. വേണ്ടി വന്നു സ്ത്രീയുടെ അത് അംഗീകരിക്കത്തില്ല. കാരണം സ്ത്രീക്ക് എന്തായാലും അങ്ങനെ ഒരു അവകാശമൊന്നും കൊടുക്കാൻ തയ്യാറല്ല പുരുഷന്. അതാണ് ഈ ഉപനിഷത്തുകളിലൊക്കെ പറയുന്നത്. എന്താണ്, നമ്മളിങ്ങനെ മരിച്ച് പരലോകത്ത് പോയി കഴിഞ്ഞാൽ ജനിക്കാൻ വലിയ പാടാണ്. കാരണം ജനിക്കണമെന്നുണ്ടെങ്കിൽ പുരുഷന്റെ ബീജത്തിൽ കൊടുക്കണം എന്ന് പറഞ്ഞു, അല്ല സ്ത്രീയിലൂടെ വന്നാൽ ജനിക്കാൻ പറ്റില്ല. ഇത് പ്രയാസമാണ്. അപ്പൊ ഇതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ആർക്ക് വേണം? ഇതൊക്കെ എഴുതുന്നവർക്ക് വേണം. സ്ത്രീക്ക് അവർ കൊടുക്കാൻ തയ്യാറുണ്ട്. അപ്പൊ അവിടെ ഇത് പ്രകടമായതാണോ? എന്തായാലും ശരി, പ്രകടമായി കഴിഞ്ഞപ്പോ എന്റെ സംസ്കാരം പ്രകടമായങ്ങനെ ആണായിട്ട് ആ സംസ്കാരം പ്രകടമായതുകൊണ്ട് ഞാനിപ്പോ എങ്ങനെ ഇരിക്കുന്നു? പുരുഷനായിരിക്കുന്നു. അതാണ് എന്റെ പ്രകൃതി. ഇനി ഞാൻ എന്തൊക്കെ വിചാരിച്ചാലും ശരി, എന്റെ ഈ പ്രകൃതിയെ മാറ്റി എനിക്ക് സ്ത്രീയാകാൻ പറ്റത്തില്ല. എങ്ങനെ പറ്റത്തില്ല? എന്റെ മനസ്സുകൊണ്ട്. ഇതാണ് സർവശൻ ജ്യേഷ്ഠത എന്ന് പറയുന്നത്. എന്റെ മനസ്സുകൊണ്ട് എനിക്ക് ഒരിക്കലും എനിക്ക് എന്താണ് പറ്റത്തില്ല. എനിക്ക് പുരുഷനായിരിക്കാനേ പറ്റൂ, അങ്ങനെ പറ്റും. പക്ഷെ ഇന്ന് ആധുനിക ശാസ്ത്രം അത് അംഗീകരിക്കുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പൊ സ്ത്രീ ആവണോ? ഒന്ന് രണ്ട് ഓപ്പറേഷൻ സർജറി നടത്തിയാ മതി, സ്ത്രീയാവും. ഇപ്പൊ ഈ അടുത്ത കാലത്ത് മഹാരാഷ്ട്രയിലൊരു സംഭവം നടന്നു. ഒരു കോളേജിലെ അധ്യാപികയ്ക്ക് അധ്യാപിക പഠിപ്പിച്ച ഒരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നി. ഇഷ്ടം തോന്നി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവര് സർജറി ചെയ്ത് പുരുഷനായി. ആ പെൺകുട്ടി വിവാഹം കഴിച്ച് പത്രത്തിൽ ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു. അവർ സ്ത്രീ തന്നെയായിരുന്നു, പക്ഷെ സർജറി നടത്തി പുരുഷനായി ആ സ്റ്റുഡന്റിനെ വിവാഹം കഴിച്ച്. വലിയൊരു വാർത്തയായിരുന്നു. അപ്പോ ഇവർ ശ്രമിക്കുന്ന എന്താണ്? തന്റെ പ്രകൃതി ഈ അഭിവ്യക്തമായ സംസ്കാരത്തെ മാറ്റാൻ ശ്രമിക്കുകയാണ്. ആ സംസ്കാരത്തെ മാറ്റാൻ പറ്റില്ല. പക്ഷെ ഇത് മാറുന്ന എവിടെയാണ്? ഇത് നമ്മുടെ അനാട്ടമിയിലാണ് സംഭവമെങ്കിൽ എനിക്ക് സ്ത്രീയുമാകാം അവിടെയാണെങ്കിൽ. അതിനെ നിയന്ത്രിക്കുന്നത് ബയോളജിയാണ്, സംസ്കാരമല്ല. അങ്ങനെ വരുമ്പോൾ ഇത് എവിടേക്ക് പോവും? പരിണാമത്തിലേക്ക് പോവും, പൂർവ്വജന്മത്തിലേക്കല്ല. പക്ഷെ ഈ പറയുന്നതിലൊരു കാര്യമുണ്ട്, ഈ പറയുന്ന സത്യമാണ്. എന്റെ പുരുഷ പ്രകൃതി, എന്റെ ആ മനസ്സിനെ ഞാൻ എന്റെ മനസ്സുകൊണ്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും സ്ത്രീയാകാൻ പറ്റത്തില്ല. എന്റെ സ്ത്രീ പ്രകൃതിയാണെങ്കിൽ അതിനെ ഞാൻ എന്റെ മനസ്സുകൊണ്ട് വിചാരിച്ചാൽ കിം കരിശരി എന്ന് പറയുന്നത് ശരിയാണ്. ഇവിടെ ഈ സംസ്കാര സിദ്ധാന്തം അനുസരിച്ച് അത് ശരിയാണ്, നടക്കുന്ന കാര്യമുണ്ട്. സംസ്കാരം കൊണ്ടാണ് ഞാനിങ്ങനെ ആയെങ്കിൽ മാറില്ല. അല്ല, ഇതൊക്കെ എന്റെ അനാട്ടമിയുടെ പ്രത്യേകതയാണെങ്കിൽ മാറും. എനിക്ക് സ്ത്രീയുമാകാം, സ്ത്രീക്ക് പുരുഷനുമാകാം. അടുത്ത കാലത്ത് ഒരു പുരുഷൻ പ്രസവിച്ച്, അതും വാർത്തയുണ്ടായിരുന്നു. ഒരു പുരുഷൻ ഗർഭം ധരിച്ച് പ്രസവിച്ച്, ഒരു സർജറിയുടെ ആവശ്യം വന്നു. ഒരു സർജറി സംഗതി ഓക്കെ. അതാണ് ഞാൻ പറയുന്നത്, ആധുനിക മനുഷ്യന്റെ, ആധുനിക വിജ്ഞാനമുള്ള മനുഷ്യന്റെ ചിന്തയിൽ നോക്കുമ്പോൾ മറ്റൊന്നാണ് കഥ. പഴയ പ്രാകൃത മനുഷ്യന്റെ ചിന്തയിൽ നോക്കുമ്പോൾ കഥ വേറൊന്നാണ്. ഈ കഥ രണ്ടും രണ്ട് അധ്യായത്തിലെഴുതിയിരിക്കും. എന്തായാലും ഒരു കാര്യം പറയുന്നത് ശരിയാണ്, നിങ്ങളുടെ മനസ്സുകൊണ്ട്, നിങ്ങളുടെ മനസ്സാണ് കുരുക്ഷേത്രമെങ്കിൽ നിങ്ങളുടെ മനസ്സുകൊണ്ട് മനസ്സിനോട് യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ ഡിപ്രഷനിലേക്ക് പോവും. വേറെ അത് കവിഞ്ഞ് വേറെ യാതൊന്നും സംഭവിക്കത്തില്ല. അങ്ങനെ നമ്മുടെ പ്രകൃതിയെ നമുക്ക് മാറ്റാൻ, അതുകൊണ്ടാണ് അർജുനനെ ഭീഷണിപ്പെടുത്തുന്നത്. ഭീഷണിയല്ല, ഒരു ബ്ലാക്ക്മെയിലിംഗ്. എന്താണ് ഇത്? അഹങ്കാരമാശ്രിത്യ യോസേരി മഞ്ഞേസേ മിഥ്യേഷ വ്യവസായസ്ഥ പ്രകൃതി സ്വാമി എഴുതി. നീ നിന്റെ അഹങ്കാരം കൊണ്ട് ഞാൻ പറയുന്ന കേട്ടില്ല എന്നുണ്ടെങ്കിൽ നിനക്ക് യുദ്ധം തന്നെ ചെയ്യേണ്ടി വരും. എന്തുകൊണ്ട്? നിന്റെ പ്രകൃതി എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒന്നാണ്. അതിന് നിനക്ക് നീ സന്യാസത്തിൽ പോയാൽ ജയിക്കാൻ പറ്റില്ലെന്നാണ്. നിന്റെ പ്രകൃതിയെ നിനക്ക് സന്യാസത്തിൽ പോയി ജയിക്കാൻ കഴിയത്തില്ല. ഇതാണ് പറയുന്നത്. അപ്പൊ പ്രകൃതിക്ക് അനുസരിച്ചേ പോകും. അപ്പൊ പിന്നെ ഈ മനസ്സിൽ യുദ്ധം ചെയ്യുക എന്ന് പറയുന്നതിന് എന്താ അർത്ഥം? അതിനർത്ഥമൊന്നുമില്ല. പിന്നെ ഗീതയുടെ നിരന്തരം മനസ്സിന്റെ നിയന്ത്രണത്തെക്കുറിച്ചും പലതരത്തിൽ പറയുന്നുണ്ട്. ഒരു തരത്തിലല്ല, പലതരത്തിൽ പറയുന്നുണ്ട്. എന്താണ് പാപ്മാനം പ്രജഹിഷ്യനം ജ്ഞാനവിജ്ഞാനനാശനം പറയുന്നത്, കാമം എന്ന് പറയുന്നത് മനസ്സിന്റെ ഒരു ഒരു ഗുണത്തെ എടുത്തിട്ട് പറയുകയാണ്. കാമം എന്ന് പറയുന്നത് അതൊരു പാപമാണ്. ആ പാപം എന്ന് പറയാൻ കാരണം എന്താണ്? ഇതാണ് പൂർവ ജന്മത്തിലെ അവന്റെ ജന്മം കൊണ്ട് ഇപ്പൊ കിട്ടിയതാണ് പാപം എന്ന് പറയുന്നു. അതിനെ ജഹിഷി അതിന് രണ്ടു തരത്തിലർത്ഥം പറയുന്നുണ്ട്. ഒന്ന് കൊല്ലു, അല്ലെങ്കിൽ നീ ഏതെങ്കിലും തരത്തിൽ അതിനെ മാറ്റൂ, അതാണ് നിന്റെ ജ്ഞാനവിജ്ഞാനങ്ങളെയെല്ലാം നശിപ്പിക്കുന്നത്. അത് പറയുന്നുണ്ട്. വേറെടുത്ത് പറയുന്നുണ്ട് ജഹിശത്രും മഹാബാഹോ കാമരൂപം ദുരാസതം, കീഴ്പ്പെടുത്താൻ വളരെ പ്രയാസമുള്ളതാണ് ഈ കാമം, അതിനെ കൊല്ലു എന്ന് പറയുന്നുണ്ട്. ഇത് വെച്ചുകൊണ്ടാണ് ആൾക്കാർ പറയുന്നത് മനസ്സിനോട് യുദ്ധം ചെയ്യാൻ. കാരണം ഗീതയിൽ പറയുന്നത് കൊല്ലുക എന്ന് പറയുന്നത് എന്തിനാണ്? ശത്രു എന്ന് പറയുന്ന ആരെയാണ്? ജഹി ശത്രും കാമരൂപം ദുരാസം, കാമം എന്ന് പറയുന്ന കീഴ്പ്പെടുത്താൻ പ്രയാസമുള്ളതായ ഒരു ശക്തി, ഒരു ശത്രുവിനെ നീ കൊല്ലു. അതും ഗീതയിൽ തന്നെ പറയുന്നുണ്ട്. പിന്നെ അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരാള് ഒരാൾക്ക് അതിലൊരു പ്രതീക്ഷ വരും. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഒന്ന് നശിപ്പിക്കാൻ ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം എന്നൊരാൾക്കൊരാഗ്രഹം വരും. ഇത് പറയല്ലേ, നീ അതിനെ കൊല്ലണം, എന്നിട്ട് കാമത്തെ കൊന്നു കഴിഞ്ഞാലേ നിനക്ക് രക്ഷയുള്ളൂ. അപ്പോൾ ആർക്കും ഒരാഗ്രഹം തോന്നും. അപ്പോൾ ആഗ്രഹം നോക്കി പ്രവർത്തിക്കുമ്പോൾ നടക്കത്തില്ല. നടക്കാതെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ചോദ്യം വരും, ഇതെന്താ ഇത്? ഞാൻ വിചാരിച്ച് കൊല്ലാൻ ശ്രമിച്ചിട്ട് ഇതെന്താ ചാകാത്തത്? അപ്പോൾ അവിടെ പറയും അഭ്യാസേനത് കൗന്ദേയ വൈരാഗ്യണച ഗൃഹീത. നീ ചെയ്തുകൊണ്ടേയിരിക്കുക, നിർത്തരുത്, ചെയ്തുകൊണ്ടേയിരിക്കുക. വളരെ വാശിയോട് കൂടി വൈരാഗ്യാണ് അഭ്യാസം കൊണ്ട് അങ്ങനെ കുറെ കാലം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ നീ ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് വെച്ചാൽ അത് ചെയ്തുകൊണ്ടിരിക്കുക, അത് തന്നെ. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന് കുറെ കാലം ചെയ്തിട്ട് നടക്കുന്നില്ലെങ്കിലോ അതിനുകൊണ്ട് പരിഹാരം എന്താണ്? ശുചീനാം ശ്രീമതാം ഗേഹി യോഗഭ്രട്ടു വിചാരി. നീ ഇപ്പൊ തൽക്കാലം മരിച്ചോ, കുഴപ്പമൊന്നുമില്ല, ഇനി ഒരു ജന്മം വരും. അപ്പോ ഇപ്പൊ ചെയ്തതിന്റെ ഫലം, അപ്പൊ അവിടെയും പിന്നെ എന്താണ്? എവിടെയാണ് സറണ്ടർ ചെയ്യുന്നത്? എവിടെയാണ്? ഈ പുനർജന്മത്തിൽ ഇതില്ലെങ്കിൽ ഇത് പറഞ്ഞു ഇതുകൊണ്ട് ഇതിന്റെ കച്ചവടം നടക്കത്തില്ല. ഈ ബിസിനസ് നടക്കണമെങ്കിൽ ഒന്നുകിൽ പൂർവ്വജന്മം വേണം, അല്ലെങ്കിൽ എന്ത് വേണം, അല്ലെങ്കിൽ ഭാവി ജന്മം വേണം. ഇത് രണ്ടും ഇല്ലാതെ ഇവിടെ ഇപ്പോൾ ഇത് എന്താണ്, ഇവിടെ കച്ചവടം ഉറപ്പിക്കാൻ ഒക്കത്തില്ല. എന്തുകൊണ്ട്? ഇതാണ് ഇതിൻ്റെ വഴി പറയുന്നത്. ചുരുക്കത്തിൽ ഈ പറയുന്നിടത്ത് തന്നെ അവസാനം വന്നിരിക്കും എന്താണ്? സദൃശ്യം ജ്യേഷ്ഠതേ സ്വസ്യ പ്രകൃതിയിൽ ജ്ഞാനവാന്, നിന്റെ പ്രബലമായിരിക്കുന്ന ആ പ്രകൃതി. അപ്പൊ ഇതും അറിയാം. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇതൊരു ഗുരുതരമായ പ്രശ്നമാണല്ലോ. അപ്പൊ എന്തെങ്കിലും ഒരു തൽക്കാലം ഇതിനെന്താ ഒരു പരിഹാരം, നശിപ്പിക്കാൻ പോയാൽ നശിക്കില്ലെങ്കിൽ അതിനർത്ഥം എന്താണ്? ഈ യോഗ പ്രശ്നം അത്രയേ ഉള്ളൂ. അടുത്ത ജന്മത്തിൽ നോക്കാം. അടുത്ത ജന്മം വല്ലതും നടക്കുമോ, ഒരു ഗ്യാരണ്ടി ഇല്ലല്ലോ. അതൊക്കെ അങ്ങനെയാണ്. എന്തായാലും ഒരു കാര്യമുണ്ട്, എന്താണ്, അവനൊരു പ്രതീക്ഷ കൊടുക്കുന്നുണ്ട്. മനസ്സിലായോ? പ്രതീക്ഷ കൊടുക്കുന്നു എന്ന് വെച്ചാൽ ഇപ്പോൾ അവിടെ പുറത്തു ചെന്നാൽ ലോട്ടറി ടിക്കറ്റ് അവിടെ ഇരിപ്പുണ്ട്. ഒരു 500 രൂപ മുടക്കി ഒരു ലോട്ടറി എടുത്ത് കൈ വച്ചു കഴിഞ്ഞാൽ ഒരു പ്രതീക്ഷയുണ്ട്, ചിലപ്പോൾ അടിച്ചാൽ. അല്ല, അയാളുടെ കയ്യിൽ ഇരുന്ന് കഴിഞ്ഞാൽ പ്രതീക്ഷിക്കാൻ വകയുണ്ടോ? ഇപ്പൊ ലോട്ടറി അയാളുടെ കയ്യിൽ ഇരിക്കുന്നു എന്നിരിക്കട്ടെ, നമുക്ക് പ്രതീക്ഷിക്കാൻ എന്തെങ്കിലും വകയുണ്ടോ? ഒരു വകയില്ല. പക്ഷേ അത് 500 രൂപ നമ്മൾ മുടക്കിക്കഴിഞ്ഞാണ്, മുടക്കിക്കഴിഞ്ഞാൽ ഒരു ചാൻസ് ഉണ്ട്, ഒരു പ്രതീക്ഷയുണ്ട്. അതുപോലെ ഈ ജന്മം നിങ്ങൾ ഇതിനെയൊക്കെ നശിപ്പിക്കാൻ വളരെ കാര്യമായി ശ്രമിച്ചുകൊണ്ടിരുന്നാൽ ഒരു പ്രതീക്ഷയുണ്ട്. എന്താണ്? അടുത്തൊരു ജന്മം വന്നാൽ ബാക്കി അവിടെ തീർക്കാം, അവിടെ കണ്ടോളാം. പിന്നെ കാണാം മച്ചാനെ എന്ന് പറഞ്ഞവരെയാണ്, നമുക്ക് അവിടെ വെച്ച് കാണാം. ഇത്തവണ എനിക്ക് എന്റെ കയ്യിൽ വന്നില്ല, അടുത്തവണ നമ്മൾ ഏറ്റുമുട്ടും എന്ന് പറയും. ഇനി കഷ്ടകാലത്തിന് അടുത്ത തവണ വന്നെന്നിരിക്കട്ടെ, അടുത്ത കാലത്തിന് ഇനി എന്തായാലും വന്നു. വന്നപ്പോൾ അടുത്ത കാലത്ത് ശരിയാവുന്നില്ല. അപ്പൊ പിന്നെ എന്താ ഒരു പരിപാടി, ഇവിടെ ഇത് ശരിയാവുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. കാരണം ശുചീന ശ്രീമതാം ഗേഹ എന്നല്ലേ പറഞ്ഞപ്പോൾ നല്ല സാഹചര്യങ്ങളൊക്കെയാണ് വന്ന് ജനിച്ചത്, എന്നിട്ട് ശരിയാവുന്നില്ല. അപ്പോൾ ഇവൻ ഗീത എടുത്ത് വായിച്ചു നോക്കുമ്പോൾ എന്താണ് ഇത് എഴുതിയിരിക്കുന്നത്, എങ്ങനെയാണ്? അപ്പം ഞാനിപ്പോൾ ജനിച്ചിരിക്കുന്നതൊക്കെ നല്ല സാഹചര്യത്തിലാണ്, അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ ആരായിരിക്കും, യോഗിയായിരിക്കും, അതുകൊണ്ടാണ് ഈ സാഹചര്യമൊക്കെ കിട്ടിയത്. പക്ഷെ ഇവിടെയും ശരിയാകുന്നില്ല. അതാവും ഇവിടെ നിന്നുകൊണ്ട് പുറകിലേക്ക് ചിന്തിക്കും. രണ്ടു വഴിയേ ഉള്ളൂ, ഒന്നുകിൽ ഇവിടെ നിന്ന് പുറകിലേക്ക് ചിന്തിക്കുക, അല്ലെങ്കിൽ ഇവിടെ നിന്നുകൊണ്ട് ഭാവിയിലേക്ക് ചിന്തിക്കുക. അപ്പോൾ പുറകിലേക്ക് ചിന്തിച്ചപ്പോൾ ഈ പറഞ്ഞത് ശരിയാണ്, അല്ലെങ്കിൽ ഞാൻ ഇവിടെ വരത്തില്ല, ഞാനിങ്ങനെ വരണമെങ്കിൽ ഇതിനെന്തെങ്കിലും ഒരു കാരണം വേണം. അപ്പോൾ ഇവിടെ വന്നു, പക്ഷെ ഇവിടെയും ശരിയാവുന്നില്ല. അതിന് സമാധാനമുണ്ട്. എന്താണ്? ബഹുനാൻ ജന്മനാമന്തേ ജ്ഞാനവാൻമാം പ്രപദ്ധതി. ഇനിയും കുറെ ജന്മങ്ങൾ കഴിയുമ്പോൾ അത് ശരിയാവും. ഈ ജന്മത്തിൽ ശരിയായില്ലെങ്കിലും അവിടെയും വീണ്ടും എന്താണ്, പുതിയ ബമ്പർ, ഓണം വിശേഷാൽ ബമ്പർ, അതാണ് ഇനി അടിക്കാൻ പോകുന്നത്. വിഷുവിനൊക്കെ പ്രത്യേക ടിക്കറ്റ് ഇറക്കത്തില്ലേ ലോട്ടറിയുടെ, അതിനും പറ്റിയ 10 കോടിയൊക്കെയാണ്. അപ്പൊ ഇപ്പം നിനക്ക് നീ എടുത്ത ടിക്കറ്റ് കിട്ടിയില്ലെങ്കിലും വേണ്ട, നീ ഇനി ഒരു കാര്യം ചെയ്യുക, എന്താണ്, ഒരു ബമ്പർ ടിക്കറ്റ് എടുക്കുക, അതിലടിക്കും ബഹുനാം ജന്മനാം അന്തേ. അപ്പൊ എവിടെ ആയാലും ശരി, പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്നാ പറയുന്നു. ഇത് ആരുടെ അവസ്ഥയാണ്? ഈ പ്രകൃതിയോട് മല്ലടിക്കാൻ പോകുന്ന എന്റെ അവസ്ഥ. പിന്നെ അവിടെ എന്താ പറയുന്നത്? ഇത് പറഞ്ഞിട്ട് ബഹുനാം ജന്മനാം അന്തേ ജ്ഞാനവാൻമാൻ പ്രപദ്ധ, അവിടെ ഒന്നുകൂടെ കൂട്ടിച്ചേർക്കുകയാണ്. എന്നാ ഇത് നേരത്തെ പറഞ്ഞാ പോരെ. അവിടെ പറയുന്നു കുറേ ജന്മം കഴിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ബോധമുണ്ടെങ്കിൽ എല്ലാം ശരിയാവും. എന്നാ പിന്നെ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ അവൻ ഈ യോഗ പ്രശ്നമാവേണ്ടോ വല്ല കാര്യമുണ്ടായിരുന്നു? ഇതൊക്കെ അവസാനം ശരിയാവുന്ന എപ്പോഴാണ്? നിനക്ക് തിരിച്ചറിവുണ്ടാകുമ്പോൾ, അങ്ങനെ ഇതൊന്നും നടക്കില്ല എന്നുള്ള തിരിച്ചറിവുണ്ടാകുമ്പോൾ എല്ലാം ശരിയാവും. നിന്റെ പ്രകൃതിയൊന്നും നശിപ്പിക്കാമെന്ന് വിചാരിച്ച് നടക്കുന്ന കാര്യം അല്ല. ഈ തിരിച്ചറിവുണ്ടാകുമ്പോൾ കാര്യങ്ങളൊക്കെ ഓക്കെ ആകും എന്നാണ് പറയുന്നത്. എന്നാൽ പിന്നെ ഈ വഴി എന്തിനാ നടത്തിച്ചത്? നേരത്തെ എന്തിനാ പറഞ്ഞത്? എന്താണ്? ജഹിശത്രു മഹാബാഹു കാമം, ഇതിനെ കൊല്ലുക എന്നൊക്കെ പറഞ്ഞ ആരാരെ കൊല്ലാനാ? അല്ലേ, അപ്പൊ പറയും അത് ഞാനോട് വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? തസ്മാത് അസക്ത സതതം കാര്യം കർമ്മ സമാചര. നീ എന്ത് ചെയ്യുക? നീ ഇത് കാര്യങ്ങളെല്ലാം അങ്ങനെ ഒരു പ്രതീക്ഷയും വെച്ചുകൊണ്ട് നീ ലോട്ടറി എന്നും എടുത്തു വെച്ച് മനോരാജ്യം കണ്ട് അത് അടിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ഇതൊന്നും ചിന്തിക്കാതെ എന്താണ് അസക്തനായി ആ പ്രവൃത്തി അങ്ങ് ചെയ്യുക. അസക്തനായിരിക്കുക, നിസ്സംഗനായിരിക്കുക, നിർമ്മമനായിരിക്കുക, നിരഹങ്കാരനായിരിക്കുക, ഒരു പ്രതീക്ഷയും വയ്ക്കണ്ട. അപ്പൊ പിന്നെ ഇതിനോട് യുദ്ധം ചെയ്യാനൊന്നും പോകേണ്ട ആവശ്യം ഇല്ല. അങ്ങനെ പോവുക. അപ്പൊ നിങ്ങൾ പ്രതീക്ഷ വെച്ചാലല്ലേ നിങ്ങൾക്ക് നിരാശ വരത്തുള്ളൂ. പ്രതീക്ഷ വയ്ക്കണ്ട. നടക്കാത്ത കാര്യം നടത്താൻ പോയി, നടന്നില്ല എന്ന് വിചാരിച്ച് നിരാശപ്പെടണ്ട. ഡിപ്രഷന്റെ ആവശ്യമില്ല. അങ്ങനെ ഒരു പ്രതീക്ഷയെ നീ വയ്ക്കണ്ട. വലിയ വലിയ ടാർഗറ്റുകളൊന്നും വേണ്ട. ഇത്രയും നിനക്ക് ചെയ്യാൻ പറ്റുമോ? നിസ്സംഗനായി, നിർമ്മമനായി, നിരഹങ്കാരനായി ജീവിക്കുക. അത് നല്ല കാര്യമാണ്. അപ്പൊ നിനക്ക് എന്താണ് തസ്മാ ശാന്തിയും അചിരേണാദി ഗച്ഛതി ക്രമേണ. നിനക്ക് ശാന്തി ഉണ്ടാവും, സമാധാനമൊക്കെ ഉണ്ടാവും. നല്ല കാര്യമാണ്. അങ്ങനെ ജീവിച്ചാൽ മതി. അപ്പൊ ഈ പൂർവ്വജന്മം, പരജന്മം, യുദ്ധം, പ്രകൃതിയോടുള്ള യുദ്ധം, ആഭ്യന്തര പ്രകൃതിയോടുള്ള യുദ്ധം, ഇതൊക്കെ വേസ്റ്റാണെന്ന് ബോധ്യപ്പെടും. അപ്പൊ അവസാനം പറഞ്ഞു പറഞ്ഞു ഇവിടെയാണ് നീക്കുന്നത്. പിന്നെ പരലോകത്തിലേക്കും പോകുന്നില്ല, പൂർവ്വജ ലോകത്തിലേക്കും പോകുന്നില്ല. ഈ മനസ്സിൽ മനസ്സിനെ കുരുക്ഷേത്രമാക്കി അവിടെ യുദ്ധം ചെയ്ത് അതിനെ അവിടെ രക്തച്ചൊരിച്ചിലും ഉണ്ടാക്കുന്നില്ല. ഇതൊന്നും നടക്കുന്നില്ല. ഇങ്ങനെ ഒരാശയത്തിലാണ് പിന്നെ ഒരാൾക്ക് ലാസ്റ്റ് റിസോർട്ട് ഇതാണ്. അപ്പം പിന്നെ വേറെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് യുദ്ധം ബാഹ്യമായാലും ശരി, യുദ്ധം ആഭ്യന്തരമായാലും ശരി, രണ്ടിൻ്റെയും ഫലം എന്താണ്? എന്താ ഫലം? എന്തൊരു ഫലം? ഡിപ്രഷൻ. ഇത് കൂടുതലൊന്നും ആർക്കൊന്നും സാധിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? അതാണ് മനസ്സിന്റെ സ്വഭാവം. അത് ഇനി പൂർവ ജന്മത്തിലെ സംസ്കാരം പ്രകടമായതായാലും ശരി, പൂർവ്വജന്മത്തിലെ സംസ്കാരം പ്രകടമായാലും ശരി, അല്ല ഇനി എന്താണ് അവന്റെ പ്രകൃതിക്കനുസരിച്ച് നാച്ചുറൽ സെലക്ഷൻ അനുസരിച്ച് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ, നാച്ചുറൽ സെലക്ഷൻ എന്ന് വെച്ചിട്ടേ ഉള്ളൂ, എല്ലാം പ്രകൃതിയുടെ ഒരു നിയമം അനുസരിച്ച് നടന്നുകൊണ്ടേയിരിക്കുന്നു. അതിന് അത് അത്രയും മാത്രം പറഞ്ഞാൽ ഓക്കെയാണ്. അവിടെ ഈ പൂർവ്വജന്മം കൊണ്ടുവരുന്നിടത്താണ് പ്രശ്നം. അതല്ലെങ്കിൽ ഓക്കെ, പ്രകൃതിയുടെ ഒരു നിയമം അനുസരിച്ചെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. അതിന് നിന്റെ എന്താണ് വിജ്ഞാനത്തിലൊന്നും അതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് അതിന്റെ വഴിക്ക് തന്നെ പോയിക്കൊണ്ടേയിരിക്കും. ഗുരു പൂർവ്വജന്മത്തെ അംഗീകരിച്ചിരിക്കുകയാണ്. അങ്ങനെ ചോദ്യം ചെയ്യുന്ന സംഭാഷണങ്ങളിലൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട്. അതും രണ്ടും പറയുന്നുണ്ട്. അത് തന്നെ ഗുരു അതിനെ കുറിച്ച് തന്നെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനായി ശ്രാദ്ധം നടത്തുന്നത്? കാരണം പുനർജന്മം ഉണ്ടെങ്കിൽ മരിച്ചുപോയവർ ഇപ്പൊ ജനിച്ചുമല്ലേ എന്ന് നിങ്ങൾക്ക് അറിയത്തില്ലല്ലോ. പിന്നെ നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് ശ്രാദ്ധം ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ടോ? അപ്പോ അതാ പറയുന്നത്, ഗുരു എപ്പോഴും പറയുന്നത് എന്താണ്, ഈ ബോധമില്ലാത്ത ആൾക്കാർ എന്റെ അടുത്ത് വന്നപ്പം അവർക്ക് വേണ്ടതൊക്കെ അതിനനുസരിച്ച് ഞാൻ നിന്നു കൊടുത്തിട്ടുണ്ട്. കാരണം ഞാൻ പറയുന്നതൊന്നും അവർ കേൾക്കുന്നില്ല. ഇതാണ് ഗുരുവിന്റെ പരാതി. അതുകൊണ്ട് പിന്നെ അതാണ് ഗുരുവിന്റെ മൊത്തം ആശയം. അപ്പോ അതുകൊണ്ട് ശ്രാദ്ധത്തെ ഈ തന്ത്രിമാരെയൊക്കെ പരിശീലിപ്പിച്ച് അതൊക്കെ അവരെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ട്. പക്ഷെ ശ്രാദ്ധം ഇടാൻ വന്ന ഒരാളിനോട് ഗുരു ചോദിക്കുന്നത്, നിങ്ങൾ ഈ ആർക്ക് വേണ്ടിയ ശ്രാദ്ധം എന്ന്? മരിച്ചവർക്ക് വേണ്ടി. പുനർജന്മത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. ഇപ്പൊ അവര് ജനിച്ചോ ഇല്ലയോ അതറിയില്ല. പിന്നെ എന്തിനാ ഇത് ചെയ്യുന്നത്? സിമ്പിളാണ് അവിടുത്തെ ഉത്തരവ്. എന്നാ ഇത് ഓർഗനൈസ് ചെയ്ത ആര്? അപ്പൊ ഗുരുവിന്റെ നിലപാടെന്ന് പറയുന്നത്, ഗുരു സമൂഹത്തിന്റെ ഇടയ്ക്ക് ജീവിക്കുകയും സമൂഹത്തിൽ പ്രവർത്തിക്കുകയും ചെയ്ത ഒരാളാണ്. അപ്പൊ അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരാളിന് സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകളെ പൂർണമായും തിരസ്കരിച്ചുകൊണ്ട് അവഗണിച്ചുകൊണ്ട് അവരുടെ ഇടയിൽ പ്രവർത്തിക്കാൻ പറ്റത്തില്ല. തന്റെ കാഴ്ചപ്പാട് എന്തായാലും, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, നേരെ ഹിമാലയത്തിൽ പോകണം, ഗുഹയിൽ പോയിരിക്കണം, ആരുമായിട്ടും ഇടപെടണ്ട, തന്റെ ചിന്തയും തന്റെ വിചാരവുമായിട്ട് അവിടെ ഇരിക്കും. സമൂഹത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കുറേയൊക്കെ അവിടെ ഒരു കോംപ്രമൈസ്. അപ്പൊ അങ്ങനെ കോംപ്രമൈസ് ചെയ്ത് കാരണം എന്തുകൊണ്ടാണ്, ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ തത്വങ്ങൾ ഉപദേശിക്കുകയോ അവരെ ബോധവാന്മാരാക്കുകയായിരുന്നില്ല ഗുരുവിന്റെ ദൗത്യം എന്ന് പറയുന്നു. കാരണം അവരുടെ എന്താണ്, അവരുടെ അവകാശങ്ങൾ, അവരുടെ സ്വാതന്ത്ര്യം മനുഷ്യനെന്നുള്ള ഒരു തിരിച്ചറിവ് അവർക്ക് ഉണ്ടാക്കിയെടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു സമൂഹത്തിനുണ്ടാക്കിയെടുക്കുക, അതാണ് ഗുരു ശ്രമിച്ചത്. അവർക്ക് സ്വയം മനുഷ്യനെന്നുള്ള പരിഗണന ഇല്ലായിരുന്ന ഒരു കാലഘട്ടത്തിൽ പട്ടിയും പൂച്ചയും കാക്കയും ഒക്കെ പോലെ അവരെ മനുഷ്യർ കരുതിയിരുന്നപ്പോൾ അത് മാറ്റിയെടുക്കാനാണ് ഗുരു ശ്രമിച്ചത്. അല്ലാതെ അവരുടെ മുമ്പിൽ പോയി തത്വജ്ഞാനം പറയാനും അതീന്ദ്രിയമായ ഗഹനമായ ഖണ്ഡനഖണ്ഡന കാദ്യമൊന്നും പഠിപ്പിക്കാനല്ല ഗുരു പോയത്. ഗുരു നേരിട്ടെന്ന് വെച്ചാൽ മനുഷ്യന്റെ ജീവിത പ്രശ്നങ്ങൾ, ആ ജീവിത പ്രശ്നങ്ങൾ എങ്ങനെ നേരിടണം, അതിനെന്ത് പരിഹാരം, അത് കഴിഞ്ഞിട്ടല്ലേ ബാക്കിയുള്ള കാര്യങ്ങൾ. അതുപോലും തിരിച്ചറിവില്ലാത്ത ഒരു സമൂഹം അവരെന്താ വിശ്വസിക്കുന്നത്? ഇത് ഈ ദുരിതങ്ങളെല്ലാം എന്റെ കർമ്മഫലം കൊണ്ടാണ്, അതാണ് ഞങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ള രീതിയിൽ എല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, ചോദ്യം ചെയ്യാൻ ശേഷിയില്ലാതെ. അത് മറ്റുള്ളവർ അടിച്ചേൽപ്പിച്ചതാണെന്നുള്ള തിരിച്ചറിവില്ലാതെ ഇങ്ങനെയുള്ള വിശ്വാസത്തിൽ, പൂർണ്ണമായും അന്ധവിശ്വാസത്തിലും അനാചാരങ്ങളിലും ജനങ്ങൾ മുഴുകിയിരുന്നപ്പോൾ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുക, സ്കൂളുണ്ടാക്കുക, ഏതെങ്കിലും തരത്തിൽ അവരുകൊണ്ട് വ്യവസായങ്ങൾ ചെയ്യുക. അപ്പം സാമാന്യ മനുഷ്യനെ, അങ്ങനെയുള്ള മനുഷ്യനെ ഉയർത്തിക്കൊണ്ടുവരാനാണ് ഗുരു ശ്രമിച്ചത്. അത് ആ കാലത്തിൻ്റെ ഒരു ആവശ്യമായിരുന്നു, ആ കാലത്തിൻ്റെ. അപ്പം ഇതല്ലായിരുന്നു ഗുരുവിൻ്റെ വിഷയം. പക്ഷേ അവരാ നിന്നിടത്ത് നിന്ന് മുമ്പോട്ട് കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? കുറേയൊക്കെ അവർ പറയുന്നതനുസരിച്ച് പോകാനേ പറ്റും. അതിന് ഒരുപാട് രണ്ട് രണ്ടാണ്, ആധ്യാത്മികമായ പ്രശ്നങ്ങൾ, ആധ്യാത്മികമായ അതിൻ്റെ സമാധാനം വേറെയാണ്, സാമൂഹ്യ വിഷയങ്ങൾ വേറെയാണ്, സ്പിരിച്വൽ സയൻസ് വേറെയാണ്, സോഷ്യൽ സയൻസ് വേറെയാണ്. അതുകൊണ്ട് ഇത് രണ്ടും കൂടെ നമ്മൾ കൂട്ടിക്കുഴയ്ക്കരുത്. അത് ആ കാലത്തിൽ ആവശ്യമുള്ള കാര്യങ്ങളാണ് ഗുരു ചെയ്ത്. അപ്പൊ ഇതിന് എല്ലാത്തിനും ഗുരുവിന്റെ അഭിപ്രായം ചോദിച്ചാൽ ഗുരുവിന് അഭിപ്രായം ഉണ്ടെങ്കിലും ഗുരുവിൽ ഇതെല്ലാ കാര്യങ്ങളിലും രണ്ട് ഭാഗത്തും ഉള്ള അഭിപ്രായങ്ങൾ ഗുരു പറയുന്ന കണ്ടിട്ടുണ്ട്. അപ്പം മനുഷ്യന്റെ ആ ജീവിതത്തിന്റെ വളരെ നീറുന്ന പ്രശ്നങ്ങളെയാണ് ഗുരു അഡ്രസ് ചെയ്തത്. അല്ലാതെ തത്വചിന്തയില്ലായ്മയോ അല്ലെങ്കിൽ അവരുടെ ആത്മബോധമില്ലാത്തോ ഒന്നും ആയിരുന്നില്ല ഗുരുവിന്റെ വിഷയം. അതൊക്കെ പിന്നെ വരുന്ന കാര്യമാണ്. നിങ്ങൾക്ക് വിശന്നിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആത്മബോധമൊന്നും നടക്കില്ല. കൃത്യമായി നല്ല ഭക്ഷണവും വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീനും കിട്ടിക്കഴിഞ്ഞാൽ ആത്മബോധം നടക്കും, അല്ലാതെ നടക്കത്തില്ല. മനസ്സിലായോ? അപ്പം മനുഷ്യന് ആഹാരം എങ്ങനെ കണ്ടെത്താമെന്നുള്ള വിദ്യയാണ് ഗുരു പഠിപ്പിച്ചത്. അപ്പം ഏത് പറയുമ്പോഴും ഗുരു എന്ത് പറഞ്ഞു എന്ന് പറഞ്ഞ് അങ്ങ് പോയി അന്വേഷിക്കേണ്ട കാര്യമില്ല. ഗുരു എന്താണ് ചെയ്തതെന്നുള്ള നമ്മുടെ കൺമുമ്പിലുണ്ട് ഗുരു ചെയ്തത്. അപ്പം എല്ലാ കാര്യത്തിലും ഗുരുവിൻ്റെ അഭിപ്രായം നോക്കേണ്ട കാര്യമില്ല. ഗുരുവിൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്ന വിഷയങ്ങളെയാണ് ഗുരു നേരിട്ടതും പരിഹാരം നിർദ്ദേശിച്ചു. പക്ഷെ ഇതിലൊക്കെ ഗുരുവിന് കാഴ്ചപ്പാടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഗുരു എന്ത് ചെയ്തു, പലതും സൂചിപ്പിച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ഓക്കേ.